السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. سنهم الله ستي بشواسنقل സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അന്ത്യനാൾ സംഭവിക്കുന്നതിന്റെ മുന്നോടിയായി ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന അത്ഭുതകരങ്ങളായ ധാരാളം അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയിച്ചു തന്നതിൽ ഏതാനും ചില കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. മദീനയെ സംബന്ധിച്ച് നമുക്കറിയാം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയതിന്റെ ശേഷം യസ്രിബ് എന്നറിയപ്പെടുന്ന ആ നാട് മദീനത്തുർ റസൂൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സിറ്റി എന്ന പേരിൽ അറിയപ്പെടുകയാണ് ഉണ്ടായത്. മദീന ഹറമാണ്, മക്ക ഹറമായതുപോലെ മദീനയും ഹറമാണ്. അവിടുത്തെ പള്ളിയിൽ നമസ്കാരം നിർവഹിക്കുന്നത് മസ്ജിദുൽ ഹറാം ഒഴികെയുള്ള ലോകത്തുള്ള മറ്റേത് പള്ളികളിൽ നിന്നും വ്യത്യസ്തമായി 1000 മടങ്ങ് പ്രതിഫലം ലഭിക്കുന്ന മസ്ജിദാണ്. അതുപോലെ തന്നെ മദീനക്ക് ഒരുപാട് പവിത്രതകളും പ്രത്യേകതകളുമൊക്കെയുണ്ട്. മദീനയിലേക്ക് ഈമാൻ ചുരുങ്ങും അവസാന കാലഘട്ടത്തിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. മക്ക മദീന ഹറമുകളിലേക്ക് ദജ്ജാലിന് പ്രവേശനമില്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഇങ്ങനെയൊക്കെ പവിത്രതയും മഹാത്മ്യവുമുള്ള മദീന, ആ മദീനയിൽ താമസിക്കുവാനും ആ മദീനയിൽ തന്നെ ജീവിതാന്ത്യം വരെ കഴിച്ചുകൂട്ടുവാനുമൊക്കെ ഈമാനുള്ള ആളുകൾ ആഗ്രഹിക്കുക എന്നത് സ്വാഭാവികമാണ്. എന്നാൽ അന്ത്യനാൾ സംഭവിക്കുന്നതിന്റെ മുമ്പായി നടക്കാൻ പോകുന്ന ഒരു കാര്യം മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. മദീനക്ക് ചില പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ മദീനയിൽ താമസിക്കാൻ ഉണ്ടാകുമ്പോഴേക്ക് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ചേക്കാറാനും മറ്റുള്ള സുരക്ഷിത സ്ഥാനങ്ങളെന്ന് മനസ്സിൽ കരുതപ്പെടുന്ന പല സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിലേക്കുമൊക്കെ ആളുകൾ പോകുന്ന ഒരവസ്ഥ വരും. ഈമാനുള്ള ആളുകളല്ല, നല്ലവരായ ആളുകൾ അപ്പോഴും മദീനയിൽ നിലയുറപ്പിച്ചുകൊണ്ട് മദീനയോടുള്ളവരുടെ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ പ്രയാസങ്ങളും പ്രശ്നങ്ങളുടെയും പേര് പറഞ്ഞുകൊണ്ട് രാജ്യം വിടുന്ന ആളുകളുണ്ടാകും. അന്ത്യനാൾ സംഭവിക്കുന്നതിന്റെ മുമ്പായി അങ്ങനെ മദീന അതിന്റെ കീടങ്ങളെ, അതല്ലെങ്കിൽ അവിടെ നിൽക്കാൻ യോഗ്യരല്ലാത്ത ആളുകളെ, ഈ രൂപത്തിലൊക്കെയുള്ള പ്രത്യേകമായ സാന്ദർഭികമായ കാരണങ്ങളാൽ മദീന ഓരോരുത്തരെയായി പുറത്താക്കി മദീന ശുദ്ധീകരണ പ്രക്രിയ നടത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിരിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇമാം മുസ്ലിം അവിടുത്തെ സഹീഹിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, സയഅതി അലന്നാസി സമാനുൻ യദുഉ റജുലു ഖരീബഹു വബ്ന അമ്മിഹി ഹലുമ്മ ഇലർ റഹാ ഹലുമ്മ ഇലർ റഹാ വൽമദീനതു ഖൈറുൽ ലഹും ലൗ കാനൂ യഅലമൂൻ والذي نفسي بيده لا يخرج منهم احد رغبه منها الا خلف الله فيها خيرا منه الا وان المدينه كالكير تخرج الخبيث لا تقوم الساعه حتى تنفي المدينه شرارها كما ينفي الكير خبث الحديد. അല്പം സുദീർഘമായ ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അതാ അവസാന കാലഘട്ടത്തിൽ ഒരു കാലഘട്ടം വരാനിരിക്കുന്നു, ജനങ്ങൾക്കൊരു കാലം വരും, അന്ന് മദീനയിൽ താമസിക്കുന്ന ആളുകളൊക്കെ അവർക്കൊക്കെ ഏറ്റവും വലിയ സൗകര്യങ്ങളാണ് ആവശ്യം, അതുപോലെ തന്നെ സാമ്പത്തികമായ സുഖങ്ങളും സൗകര്യങ്ങളും വെറും ക്ഷേമവും സുഖങ്ങളും ആഡംബരങ്ങളുമാണ് ആവശ്യം. അതുകൊണ്ട് അവരവരുടെ അടുത്തവരെയും ബന്ധുക്കളെയും ഒക്കെ വിളിച്ചുകൊണ്ട് പറയും, മദീനയിൽ നമുക്ക് താമസിക്കാൻ ബുദ്ധിമുട്ടാണ്, ഇവിടുത്തെ കാലാവസ്ഥ യോജിച്ചതല്ല, ഇവിടെയാണെങ്കിൽ പ്രയാസങ്ങളാണ്, അവരതാ മറന്നുകളയുകയാണ്, മദീന എത്ര പവിത്രമായ മദീനയാണ്, അവിടെ താമസിക്കുന്നവർക്കതാ അഞ്ചു നേരത്തെ നിസ്കാരത്തിന് ആ പള്ളിയിലെത്തുമ്പോ കിട്ടുന്ന പുണ്യങ്ങളൊന്നും അവരുടെ ചിന്തയിൽ വരുന്നില്ല, അവർക്ക് സുഖമായി ജീവിക്കണം, അതുകൊണ്ട് അവർ അല്പം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കാണുമ്പോഴേക്ക് ചില ആളുകൾ കുടുംബത്തോടൊക്കെ പറയും, നമുക്ക് നല്ല സ്ഥലത്തേക്ക് പോകാം, നല്ല സ്ഥലത്തേക്ക് പോകാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വൽ മദീനതു ഖൈറുൽ ലഹും ലൗ കാനൂ യഅലമൂൻ, മദീനത്ത് തന്നെ താമസിക്കലാണ് വിവരമുണ്ടെങ്കിൽ അവർക്കതായിരുന്നു നല്ലത്. പക്ഷേ അങ്ങനെ ചിന്തിക്കാത്ത ഒരു കൗമ വരും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വല്ലദി നഫ്സീ ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ റബ്ബിനെ തന്നെയാണ് സത്യം, ലാ യഖ്റുജു മിൻഹും അഹദുൻ, മദീനയിൽ നിന്ന് ഒരാളും പുറത്തോട്ട് പോവുകയില്ല, റഗ്ബതൻ അൻഹാ, മദീനയോട് വെറുത്തുകൊണ്ട് മദീനയോട് വിരക്തി കാരണത്താൽ ആരെങ്കിലും പുറത്തു പോയാൽ, ഇല്ലാ അഖ്ലഫല്ലാഹു ഫീഹാ ഖൈറം മിൻഹോ, മദീനക്കൊരു നഷ്ടവും വരാനില്ല, പോയവനാണ് നഷ്ടം, ആ മദീനയിൽ ആ പോയവനേക്കാൾ ഖൈറായവനെ അല്ലാഹു പകരം താമസിപ്പിക്കും. എന്നിട്ട് റസൂൽ പറയുകയാണ്, ആരാ അറിഞ്ഞോളണം, വൈങ്ങൽ മദീന മദീന കൽക്കീർ, ഒരു കൊല്ലന്റെ ഉല കണ്ടിട്ടില്ലേ, ഇരുമ്പ് ചുട്ട് വഴിപ്പിക്കുന്ന പ്രത്യേകമായ സംവിധാനം, കൊല്ലന്മാരുടെ ആലയിൽ നമ്മൾ കാണാറുണ്ട്, ഇരുമ്പ് പണിക്കാരന്റെ ആലയിൽ തീയിരട്ടി ഇരുമ്പും അതുപോലെ തന്നെ ലോഹങ്ങളും പഴുപ്പിക്കുമ്പോ അതിലെ കീടങ്ങളൊക്കെ പുറത്തു പോയിട്ട് ആ ലോഹം ശുദ്ധീകരിക്കപ്പെടില്ലേ, ഇതുപോലെ മദീന തുഹ്രിജുൽ ഖബസ, ആ മദീനയിൽ നിന്ന് കീടങ്ങളെയൊക്കെ മദീന പുറന്തള്ളും. അതിനോട് താല്പര്യമില്ലാത്ത ഈമാനില്ലാത്ത ആളുകളൊക്കെ ഓട്ടോമാറ്റിക്കലി മദീനയിൽ നിന്ന് പോകും, അവർക്കവിടെ താമസിക്കാൻ മനസ്സ് വരൂല. എന്തൊരത്ഭുതമാണ്! അല്ലാഹുവിന്റെ റസൂൽ തുടർന്നുകൊണ്ട് പറയുന്നു, ലാ തഖൂമു സ്സാഅ, അന്ത്യനാൾ സംഭവിക്കൂല, ഹത്താ തൻഫിയൽ മദീനതു, മദീന പുറത്താക്കുന്നതുവരെ, സിറാറഹ, ആ രാജ്യത്തിന്റെ പവിത്രതയ്ക്ക് യോജിക്കാത്ത ഒരൊറ്റ മനുഷ്യനെയും മദീന ബാക്കി വെക്കൂല, മദീന അത്തരത്തിലുള്ള ഷെറുള്ള ആളുകളെ മുഴുവനും പുറന്തള്ളും. ഏതുപോലെ ഇരുമ്പ് പണിക്കാരന്റെ അലയിൽ അവന്റെ ആ പ്രത്യേകമായ സംവിധാനത്തിലൂടെ അതാ ചുട്ടുവഴിപ്പിക്കുന്ന നേരത്ത് ഇരുമ്പിൽ നിന്ന് കീടങ്ങൾ പുറത്തു പോകും പോലെ മദീനയിൽ നിന്ന് വേണ്ടാത്ത, അതിനോട് താല്പര്യമില്ലാത്ത കക്ഷികൾ ആരുണ്ടെങ്കിലും മദീന അവരെ പുറത്താക്കുന്നതാണ്. ഇതൊരടയാളമാണ്. അങ്ങനെ ഒരവസ്ഥ വരും, മദീനത്ത് താമസിക്കാൻ താല്പര്യമില്ലാതെ നാടുവിടുന്ന ആളുകൾ ഉണ്ടാകും ഉണ്ടാകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇനിയും അതാ സുഫിയാൻ ഇബ്നു അബി സുഹൈർ റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണെങ്കിൽ ഇനി കേൾക്കാൻ പോകുന്നത് ഇമാം ബുഖാരി റഹിമഹുല്ലാ മദീനയുടെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച് പറയുന്ന ഫളായിറുൽ മദീനയുടെ അധ്യായത്തിലാണ് രേഖപ്പെടുത്തുന്നത്. അതാതിൽ കുറച്ചുകൂടി വിശദീകരണം കാണാം. അവസാന കാലഘട്ടമാകുന്ന അവസരത്തിൽ തുഫ്തഹുൽ യമനു, യമൻ വളരെ സമൃദ്ധിയിലാകും. യമൻ എന്ന് പറയുന്ന രാജ്യം വളരെ സമൃദ്ധിയിലാകും. ഫയഅതി ഖൗമൻ, അപ്പോൾ ആളുകൾ യബസ്സൂന, മദീനത്തിൽ നിന്ന് പുറത്തേക്ക് പോകും. അവരുടെ സാധന സാമഗ്രികളും കുടുംബങ്ങളും ഒക്കെയായി. ഫയതഹമ്മലൂ നബി അഹ്ലീഹിം വമൻ നസാഹും, അവരുടെ കുടുംബങ്ങളെയും അവർ പറഞ്ഞാ കേൾക്കുന്നവരെയും ഒക്കെ കൂട്ടിയിട്ട് ഈ കക്ഷികളതാ ഇപ്പൊ നമുക്ക് താമസിക്കാൻ മദീനയേക്കാൾ നല്ലത് യമനാണ്, യമനിൽ നല്ല സമൃദ്ധിയുണ്ട്, അവിടെ നമുക്ക് നല്ല സൗകര്യത്തോടെ താമസിക്കാമെന്ന് പറഞ്ഞ് സുഖാഡംബരങ്ങളോട് താല്പര്യമുള്ള കക്ഷികൾ മദീനയിൽ ഇത്തിരി പ്രയാസം തോന്നുമ്പോഴേക്ക് ആ മദീനയുടെ എല്ലാ ഹൈറിനെയും മറന്നുകൊണ്ട് കുടുംബക്കാരെയും അവർ പറഞ്ഞാൽ അനുസരിക്കുന്ന ആളുകളെയും കൂട്ടിക്കൊണ്ട് മദീനയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. അപ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വൽ മദീനത്തു ഹൈറുൽ ലഹും ലൗകാനു യഅലമൂൻ, വിവരം കെട്ടവരായിട്ടല്ലേ പുറത്തു പോകുന്നത്, വിവരമുണ്ടെങ്കിൽ അവർ അവിടെ തന്നെ നിൽക്കൂലേ. മദീനയായിരുന്നു അവർക്ക് ഖൈറ്, അവർക്ക് വിവരമുണ്ടായിരുന്നെങ്കിൽ. എരിയും നോക്കൂ, വതുഫ്തഹു ശാമു, ശാമിലും വലിയ സമൃദ്ധി ഉണ്ടാകും. ശാമ് എന്ന് പറയുന്നത് സിറിയ, ആ സിറിയയിലും സമൃദ്ധി കാണുമ്പോ കുടുംബത്തെയും മക്കളെയും പറഞ്ഞാ കേൾക്കുന്ന ആളുകളെയും ഒക്കെ കൂട്ടിയിട്ട് കുറെ ആളുകളതാ നമുക്ക് ഇവിടെ സുഖം പോരാ, നമുക്ക് സുഖമായി താമസിക്കാൻ പറ്റിയ നാട് സിറിയയാണ് എന്ന് പറഞ്ഞ് സിറിയയിലേക്ക് കുടിയേറി പാർക്കാൻ പോകും. ഇവർക്കും വിവരമില്ലാഞ്ഞിട്ടാണ് വൽ മദീനത്തു ഖൈറുല്ലഹും ലൗകാനൂ യഅലമൂന, മദീനത്ത് താമസിച്ചുകൂടായിരുന്നോ ഇവർക്ക്, ഇവർക്ക് വിവരമുണ്ടെങ്കിൽ അവരാ നാട് വിട്ടു പോകുകയില്ലായിരുന്നു. വതുഫ്തഹുൽ ഇറാഖോ, ഇറാഖിലും സമൃദ്ധി ഉണ്ടാകും. ഇറാഖിലും വലിയ വിജയം കാണുമ്പോ ഫയഅതി ഖൗമുൻ യബുസ്സൂന ഫയതഹമ്മലൂന ബി അഹ്ലീഹിം വമൻ നസാഹും വൽ മദീനത്തു ഖൈറുൽ ലഹും ലൗകാനൂ യഅലമൂൻ. ഇറാഖിലേക്ക് കയറി പാർക്കാനും കുറെ ആളുകൾ പോകും. മദീന പോരാ, മദീന നമുക്ക് സമൃദ്ധിയില്ല, മദീനയിൽ താമസിക്കാൻ ഒരു സുഖവുമില്ല എന്നും പറഞ്ഞ് മദീന വിട്ടവര് പോകുന്നു. അങ്ങനത്തെ ഒരു കാലഘട്ടം മദീനക്ക് വരാൻ പോകുന്നുണ്ട്. അതൊക്കെ റബ്ബ് സംവിധാനിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. എന്തിനാ, മദീനയിൽ ആവശ്യമില്ലാത്തവരൊന്നും ഉണ്ടാകാൻ പാടില്ല. മദീനയിൽ കീടങ്ങളൊക്കെ പുറത്തു പോകണം. ഏതെങ്കിലും നിലക്ക് ഈമാനിന് ദൗർബല്യമുള്ള കക്ഷികൾ ഉണ്ടായിക്കൂടാ. അതുകൊണ്ട് നല്ല കറകളഞ്ഞ് ആളുകളെ ബാക്കിയാക്കും മദീന. ആളുകളെ എങ്ങനെയോ പുറത്താക്കണോ അതിനുള്ള സംവിധാനങ്ങൾ അതാ അവസാന കാലഘട്ടമാകുമ്പോഴേക്ക് ഉണ്ടായിത്തീരുകയാണ്. അതേ അവസരത്തിൽ ഈമാനുള്ള കക്ഷികൾ അതാ അവർ മദീനയുടെ ശ്രേഷ്ഠത ഓർത്തിട്ട് എന്ത് ത്യാഗങ്ങളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ടും അവർ മദീനയിൽ നിൽക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് തന്നെയും ഒരാൾ വന്നുകൊണ്ട് റസൂലുള്ളാഹിനോട് അതാ മുസ്ലിമായി ഞാനിവിടെ തന്നെ ജീവിച്ചോളാമെന്ന് നബിതങ്ങളോട് ബൈഅത്തെടുക്കുകയാണ്. അതും ഇമാം ബുഖാരി ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ജാഅ അഅ്റാബിയുൻ ഇലൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫബായഅഹു അലൽ ഇസ്ലാം. ഒരു അഅ്റാബി, ഒരു ഗ്രാമീണനായ മനുഷ്യൻ നബി തങ്ങളുടെ അടുത്ത് മദീനയിൽ വന്നിട്ട് ഞാൻ മുസ്ലിമായിട്ട് ഇവിടെ തന്നെ താമസിക്കാൻ ആഗ്രഹിക്കുന്നു എന്നും പറഞ്ഞ് ബൈഅത്തെടുക്കുകയാണ്, പ്രതിജ്ഞ ചെയ്യുകയാണ്. അതാ പിറ്റേന്ന് ആ മനുഷ്യനതാ വരുന്നു, പനി പിടിച്ച് വറച്ചു തുള്ളിയിട്ടാണ് ഇയാൾ വരുന്നത്. ഇയാൾക്ക് ബോധ്യായി മദീന പറ്റൂല, മദീനത്ത് വന്നാലും ഇതൊന്നും നമുക്ക് ശരിയാവൂല, ഇതൊരു മോശപ്പെട്ട രാജ്യം തന്നെ. സപ്പാല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയുന്നു, ഞാൻ നിങ്ങളോടെടുത്ത പ്രതിജ്ഞ ഞാൻ ലംഘിക്കാൻ പോവുകയാണ്, എന്നെ അതിൽ നിന്ന് ഒഴിവാക്കി തരണം, എന്നെ അതിൽ നിന്ന് ഒഴിവാക്കി തരണം, എനിക്ക് പറ്റില്ല, എനിക്കിവിടെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അള്ളാഹുവിന്റെ റസൂല് വേണ്ട മോനെ ഇവിടെ തന്നെ നിന്നോ, എനക്കതാണ് നല്ലതെന്ന് പറഞ്ഞ് വിസമ്മതിച്ചു. ഈ മനുഷ്യൻ പിന്നെയും ചോദ്യം ആവർത്തിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും മറുപടി പറഞ്ഞു. അങ്ങനെ സലാത്ത് മിറാറ് മൂന്ന് തവണ ഈ ചോദ്യവും മറുപടിയും ഉണ്ടായപ്പോ അവസാനം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മദീനത്തു തൽകീരി തൻഫീഹ ബസഹ വയൻസൽ തയ്യിബഹ. മദീന എന്ന് പറയുന്നത് ഇരുമ്പ് പണിക്കാരന്റെ ഉല പോലെയാണ്. അതതിലെ കീടങ്ങളെ പുറന്തള്ളും, നല്ലവരെ മാത്രം അതവിടെ ഖാലിസാക്കി ബാക്കി വെക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ വിശ്വാസികളായ ആളുകൾക്ക് മദീനയോട് വെറുപ്പുണ്ടാവില്ല. മുനാഫിക്കുകൾക്ക് അവിടെയൊട്ട് കഴിയാനും സാധ്യമല്ല. ഇനിയും നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പറയുന്നു, ഇമാം ബുഖാരി തന്നെ അതും റിപ്പോർട്ട് ചെയ്യുന്നു. ليس من بلد الا سيطوه الدجال الا مكه والمدينه ليس له من نقابها نقب الا عليه الملائكه صافين يهرسونها ورت രാജ്യത്തിലും ദജ്ജാല് കാലവക്കാത്ത നാടുണ്ടാവില്ല. അത് ഇൻഷാല്ലാഹ് അടയാളം വരുമ്പോൾ നമുക്ക് വിശദീകരിക്കാനുള്ളതാണ്. മക്ക മദീന ഒഴികെ എല്ലാ രാജ്യത്തും ദജ്ജാലിന്റെ രംഗപ്രവേശമുണ്ടാകും. പക്ഷേ മദീനയിലേക്ക് പ്രവേശിക്കാൻ, മക്കയിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ലാത്ത നിലക്ക് ആ രാജ്യങ്ങളുടെ അതാ അതിർത്തിയിൽ മലായിക്കത്തുകൾ അതാ കാവലായി നിൽക്കുകയാണ്. പിന്നീടതാ മദീനയിൽ ഒരു ചെറിയ പ്രകമ്പനമുണ്ടാകും. മദീനയിൽ ഒരു ചെറിയ തോതിൽ രണ്ട് മൂന്ന് തവണ കുലുക്കം അനുഭവപ്പെടും. ആ കുലുക്കം കണ്ട് പേടിക്കുമ്പോ ഈമാനുള്ള മുസ്ലിമീങ്ങൾക്കൊന്നും പേടിയില്ല. എന്ത് തന്നെ സംഭവിച്ചാലും മദീനയല്ലേ ഈ നാടിൽ നിന്ന് വിടേണ്ടതില്ലെന്ന് ചിന്തിച്ചുകൊണ്ട് മുഅ്മിനുകൾ അവിടെ തന്നെ നിലയുറപ്പിക്കുമ്പോ അല്ലാഹ് ആ നാട്ടിൽ നിന്ന് അക്കാരണത്താൽ പുറത്തേക്ക് കൊണ്ടുവരും. കുല്ല കാഫിരിൻ മുനാഫിഖിൻ, സർവ കാഫിറിനെയും മുനാഫിഖിനെയും അവരുടെ മനസ്സിൽ വിശ്വാസം ഒളിപ്പിച്ച് അവിശ്വാസം ഒളിപ്പിച്ച് വെച്ച ആ നിലക്കുള്ള കാഫിറ മുനാഫിക്കാരുണ്ടെങ്കിലും അവരെയൊക്കെ റബ്ബാ നാട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ ഇങ്ങനെ മദീന വിട്ട് വേറെ എവിടെയും പോയിക്കൂടാ എന്നൊന്നും ഇതിനർത്ഥമില്ല. കച്ചവട ആവശ്യാർത്ഥമോ ജിഹാദിന്റെ കാര്യത്തിനോ മറ്റേതെങ്കിലും ജീവിതത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ മദീനയിൽ താമസിക്കുന്ന ആളുകൾ തന്നെ അല്പകാലം മറ്റു രാജ്യങ്ങളിലേക്ക് പോയി താമസിക്കുന്നതോ ആ രൂപത്തിലുള്ള കാര്യങ്ങളോ അല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് മദീനയെ പറ്റാഞ്ഞിട്ട് മറ്റ് സൗകര്യങ്ങളൊക്കെ ഉള്ളയിടത്തേക്ക് പോവുകയും മറ്റ് കാരണങ്ങളൊന്നുമില്ലാതെ മദീനയിലെ വിഷമങ്ങൾ മാത്രം ഓർത്തിട്ട് ആ രാജ്യത്തിന്റെ പവിത്രതയെ മറന്നുപോയിട്ട് അങ്ങനെ അങ്ങനെ കഴിഞ്ഞുകൂടാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ആ രാജ്യത്തിന്റെ പവിത്രത മാനിക്കാതെ പുറത്തുപോയാൽ അതവരുടെ വിശ്വാസം ശരിയല്ല എന്നതിന്റെ രേഖയാണ്. അങ്ങനെ ഒരു സംഘം, അങ്ങനെ കുറെ ആളുകൾ അവസാന കാലഘട്ടത്തിൽ സംഭവിക്കാതെ മദീന അങ്ങനത്തെ ആളുകളെ പുറത്താക്കാതെ അന്ത്യനാള് സംഭവിക്കുന്നതല്ല. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ ഒരു പവിത്രത മഹാത്മ്യം എന്ന നിലക്കും അന്ത്യനാളിന്റെ മുന്നോടിയായി സംഭവിക്കാനിരിക്കുന്ന ഒരു വസ്തുത എന്ന നിലക്കും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇനി അവിടുന്ന് പറഞ്ഞ മറ്റൊരു ദൃഷ്ടാന്തം, അന്ത്യനാളിന്റെ മുന്നോടിയായി സംഭവിക്കാൻ പോകുന്ന മറ്റൊരടയാളം എന്താണ്? അബു ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തന്നെ പറയട്ടെ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം ബുഖാരിയാണ് ഈ ഹദീസും റിപ്പോർട്ട് ചെയ്യുന്നത്, ലാ തഖൂമു സ്സാഅത്തു ഹത്താ യുഹ്ശറൽ ഖുറാത്തു അൻ ജബലിൻ മിൻ ദഹബിൻ യഖ്തതിലുൻ നാസു അലൈഹി ഫയുഖ്തലു മിൻ കുല്ലി മിഅത്തിൻ തിസ്അത്തുൻ വതിസ്ഊൻ ഫയഖൂലു കുല്ലു റജുലിൻ മിൻഹും ലഅല്ലി അകൂന അന അൻജു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറയുന്നത്? അന്ത്യനാൾ സംഭവിക്കുന്നതല്ല, ഹത്താ യുഹ്ശറൽ ഖുറാത്തു യൂഫ്രട്ടീസ് വിളിച്ചുകൊണ്ടുവരുന്നത് വരെ. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി ധാരാളം നമ്മൾ പാഠങ്ങളിൽ പഠിച്ചവരാണ്. യൂഫ്രട്ടീസ് പുറത്തേക്ക് വെളിവാക്കി കൊണ്ടുവരും, സ്വർണത്തിന്റെ മലയെ വെളിച്ചത്തേക്ക് കൊണ്ടുവരും. യൂഫ്രട്ടീസ് നദി അതാ അത് സ്വർണത്തിന്റെ ഒരു മലപുറത്തേക്ക് കൊണ്ടുവരും. അങ്ങനെ ആ സ്വർണത്തിന്റെ മല പ്രത്യക്ഷപ്പെടുമ്പോ ആ കനകക്കുന്ന് കൈവശപ്പെടുത്താൻ ജനങ്ങൾ അങ്ങോട്ട് പ്രവഹിച്ച് പോരാട്ടം നടത്തും. അങ്ങനെ പോരാട്ടം നടക്കുമ്പോ ഭീകരമായ യുദ്ധമാണ് അവിടെ നടക്കുക. ഫയുഖ്തലു മിൻ കുല്ലി മിഅത്തിൻ തിസ്അത്തുൻ വതിസ്ഊൻ, നൂറാളുണ്ടെങ്കിൽ 99 കൊല്ലപ്പെടും. നൂറാളുകളുണ്ടെങ്കിൽ 99 ആ യുദ്ധത്തിൽ കൊല്ലപ്പെടും, ഒരാളാണ് 100 ഒരാളെ ബാക്കിയാവുകയുണ്ടാവുകയുള്ളൂ. ഈ നിലക്കാണ് യുദ്ധം നടക്കുന്നത്. ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ഓരോരുത്തനും ആശിക്കും ആ രക്ഷപ്പെടുന്നവൻ ഞാനായിരുന്നെങ്കിൽ എനിക്ക് ഈ കുന്നിന്റെ ഉടമയാകാമല്ലോ. ആർക്കാണത് കിട്ടുന്നത്? അവിടെ ബാക്കിയായവനാണല്ലോ കിട്ടുന്നത്. അങ്ങനെ ബാക്കിയാകുന്ന, വധിക്കപ്പെടാതെ ബാക്കിയാകുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ പെട്ടിരുന്നെങ്കിൽ എന്ന് എല്ലാവരും ആശിക്കുന്ന ഘോരമായ ഒരു യുദ്ധം കനകക്കുന്നിന് വേണ്ടി, പൊന്നിന്റെ ആ കുന്നിന് വേണ്ടി, അതാ സ്വർണമല കൈവശപ്പെടുത്താൻ വേണ്ടി നടക്കാൻ പോകുന്നു. യൂഫ്രട്ടീസിന്റെ തീരത്ത് ഒരു ഘോരമായ സംഘട്ടനം വരാതെ അന്ത്യനാട് സംഭവിക്കൂല. വരാൻ പോകുന്ന കാര്യങ്ങളാണ്, അത് വരും, അത് സംഭവിക്കും. എങ്ങനെയാണ് അത് എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ. വേറെ റിപ്പോർട്ടിൽ കാണാം അല്ലാഹുവിന്റെ റസൂല് അത് കണ്ടെത്തുന്ന ആളുകളോടൊരു നിർദ്ദേശവും പറഞ്ഞിട്ടുണ്ട്. അതും ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്തത് തന്നെയാണ്. യൂസിഖുൽ ഫുറാത്തു വൻ യഹ്ശുറാൻ അൻ കൻസിം മിൻ ദഹബിൻ ഫമൻ ഹദറഹു ഫലാ യഖുദു മിൻഹു ശൈആ. യൂഫ്രട്ടീസ് അതിന്റെ തീരത്ത് നിന്ന്, യൂഫ്രട്ടീസ് അതിലൂടെ അതാ സ്വർണത്തിന്റെ നിധി അങ്ങ് പുറത്തേക്കിട്ട് വെളിവാക്കപ്പെടുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരോട് അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ഫമൻ ഹദറഹു, ആ പ്രദേശത്തേക്ക് അന്ന് വല്ലവനും എത്തിപ്പെട്ടാൽ, ഫലാ യഖുദു മിൻഹു ശൈആ, തൊട്ടുപോകരുത് അതിൽ നിന്ന് അല്പം പോലും. ലോക മുസ്ലിമീങ്ങളോടുള്ള നിർദ്ദേശമാണ്. ഇതൊന്നും ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, പക്ഷേ അക്കാലഘട്ടം വരുമ്പോ പലതും തിരിയുന്നു. നമ്മുടെ മുൻഗാമികൾക്ക് മനസ്സിലാകാത്ത എത്രയോ കാര്യങ്ങൾ ഇന്ന് നമ്മൾ വളരെ ലളിതമായി മനസ്സിലാക്കുന്നു. ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒട്ടേറെ സംഗതികൾ വരും തലമുറ ഗ്രഹിക്കാൻ പോകുന്നു. എല്ലാം സംഭവിക്കാനുള്ളതാണ്. സദഖ റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് മുഴുവനും സത്യം തന്നെ. ഈ ഹദീസിന്റെ വിവരണം നൽകുമ്പോൾ പണ്ഡിതന്മാര് പല കാരണങ്ങളും അത് സംബന്ധമായി പറയുന്നുണ്ട്. അവിടെന്ന് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ, അതാ നമുക്ക് കാണാം, ഈ യൂഫ്രട്ടീസിന് ഈ കനകത്തിന്റെ അല്ലെങ്കിൽ ഈ പൊന്നിന്റെ പർവ്വതം ഇങ്ങനെ വെളിവാക്കുമ്പോ ആളുകളത് കേട്ടവര് കേട്ടവര് സാറൂ ഇലൈഹി, ആ നാട്ടിലേക്ക് പോകാൻ വേണ്ടി തിരക്ക് കൂട്ടും. പൊന്നിന്റെ കുന്നല്ലേ, അല്പം നമുക്കും കൈവശപ്പെടുത്താമല്ലോ എന്നും വിചാരിച്ച്. ഇമാം മുസ്ലിം റഹിമഹുള്ളയുടെ സഹീഹിലുള്ള സഹീഹായ ഹദീസുകളാണിതൊക്കെ. കെട്ടുകഥകളല്ല, ളീഫായ സംഭവങ്ങളല്ല. നബിതങ്ങൾ പറയുകയാണ്, സാറൂ ഇലൈഹി, ആളുകളതാ പൊന്നല്ലേ കിട്ടാൻ പോകുന്നത്, അല്പമൊന്നുമല്ല പൊന്നിന്റെ മലയാട്, പോയാലിത്തിരി കൈവശപ്പെടുത്താമല്ലോ എന്ന് വിചാരിച്ച് സാറൂ ഇലൈഹി, കേട്ടവര് കേട്ടവരങ്ങോട്ടോടും. പോലും അന്നിന്തഹോ, അതിന്റെ അടുക്കലുള്ള ആളുകളപ്പോൾ പറയാൻ തുടങ്ങുമെന്ത്, ഒരാളും തൊടാൻ പാടില്ല. അവിടെ നേരത്തെ എത്തിയ കക്ഷികളും അവിടെയുള്ള ആളുകളും എന്താണ് പറയുക, ലൈൻ തറക്കിനാസ യഹുദൂരമിൻഹു, തൊട്ടുപോകരുത്, ഇതിൽ നിന്ന് നിങ്ങൾ അല്പമെങ്കിലും എടുക്കാൻ നിങ്ങളെ ഞങ്ങൾ വിട്ടുതന്നാൽ, ലയദഹബൻ നബിഹി കുല്ലിഹി, നിങ്ങളെല്ലാം കൊണ്ടുവിടുന്നു പോകും, അതുകൊണ്ട് അല്പം പോലും തൊടാൻ പാടില്ല, ഇത് ഞങ്ങളുടേതാണ്, ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അങ്ങനെയാണല്ലോ തർക്കം വരിക, അപ്പോഴാണല്ലോ സംഘട്ടനം വേണ്ടി വരിക. അതാണ് നബിതങ്ങൾ തുടർന്നുകൊണ്ട് പറയുന്നത്, അതിന്റെ പേരിലവിടെ ഘോരമായ യുദ്ധം അവർ ചെയ്യും. ഓരോ 100 നിന്നും 99 ഇക്കാരണത്താൽ കൊല്ലപ്പെടും. അപ്പൊ പണത്തിന് വേണ്ടിയുള്ളൊരു ഘോരമായ, പൊന്നിന് വേണ്ടിയുള്ളൊരു ഘോരമായ സംഘട്ടനം നടക്കാൻ പോകുന്നു. ഇതിനെയൊക്കെ വിശദീകരിച്ചപ്പോ പണ്ഡിതന്മാര് പറയണേ, എങ്ങനെയാണ് ഇപ്പൊ യൂഫ്രട്ടീസിൽ നിന്ന് പുറത്തേക്ക് വരിക? ചില പണ്ഡിതന്മാര് പറഞ്ഞു, അത് ഇൻകിഷാഫുഹു ലിദിഹാബിമായി, യൂഫ്രട്ടീസ് നദിയിലെ വെള്ളമങ്ങ് വറ്റും, അതല്ലെങ്കിൽ നദി ഇന്നൊഴുകിക്കൊണ്ടിരിക്കുന്ന ദിശയിൽ നിന്ന് മാറി അങ്ങൊഴുകും. ഇപ്പോൾ ആ നദി അങ്ങോട്ടാണ് ഒഴുകുന്നത്. ആ ഒഴുകുന്നിടത്തേക്കല്ലാതെ ദിശ മാറിയിട്ട് യൂഫ്രട്ടീസ് നദി അങ്ങൊഴുകുമ്പോ അതുവരെ അറിയപ്പെടാതെ കിടന്നിരുന്ന ഈ കനകത്തിന്റെ ഈ പൊന്നിന്റെ മല അതാ പ്രത്യക്ഷമാവുകയാണ്. അങ്ങനെ വെളിവാകുമ്പോഴാണ് ആളുകൾക്ക് ഇത് പ്രകടമാവുക. അങ്ങനെ ആളുകൾ അതിന്റെ പേരിൽ പോയിട്ട് യുദ്ധം ചെയ്യുന്നു. വേറെ ചില ആധുനികന്മാര് ഹദീസിന്റെ വ്യാഖ്യാനം പറഞ്ഞതെന്താണ്? ആ വ്യാഖ്യാനം സത്യവുമായി നിരക്കുന്നതല്ല എന്ന് പണ്ഡിതന്മാർ എടുത്തു പറയുന്നുമുണ്ട്. ചില ആധുനിക വ്യാഖ്യാതാക്കൾ ഇതുകൊണ്ട് ഉദ്ദേശം പൊന്നിന്റെ മലയൊന്നുമല്ല, അത് പെട്രോളിന്റെ ഏറ്റവും വലിയ കണ്ടെത്തലായിരിക്കും. യൂഫ്രട്ടീസിന്റെ തീരത്ത് വലിയ പെട്രോൾ ശേഖരം കണ്ടെത്തുമ്പോ ആ ധനത്തിന് വേണ്ടി കടിപിടി കൂടിയിട്ട് യുദ്ധവും ഘോരമായ സംഘട്ടനവും ഉണ്ടാകുമെന്ന് വ്യാഖ്യാനം പറഞ്ഞവരുണ്ട്. അതിന് പണ്ഡിതന്മാര് പറയുന്നത് ശരിയല്ല, അത് ശരിയല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഹബ് കൻസ് ജബലും മിന ദഹബ് എന്നൊക്കെ തന്നെ വ്യക്തമായി പറഞ്ഞിരിക്കെ അതിന് യാതൊരു നിലക്കും ഈ രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. എന്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു പദത്തെ നമ്മളായിട്ട് വ്യാഖ്യാനിക്കണം? അവിടുന്ന് ഗൈബിയായ ഒരു കാര്യം നമുക്ക് അറിയിച്ചിരുന്നതല്ലേ, നമ്മളതിന് മറ്റു വ്യാഖ്യാനങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്ന പക്ഷക്കാർ തന്നെയാണ് മഹത്തുക്കളായ കാര്യഗൗരവമുള്ള പണ്ഡിതന്മാർ. ആ വ്യാഖ്യാനം തന്നെയാണ് നൽകിയിട്ടുള്ളത്. അപ്പൊ സഹോദരങ്ങളെ, അങ്ങനെ പണത്തിന് വേണ്ടിയുള്ള ഏറ്റവും ഘോരമായ ഒരു സംഘട്ടനം വരാൻ പോകുന്നു. എന്നാൽ നിങ്ങൾ നോക്കൂ, ഇനി മറ്റൊരടയാളത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ ക്ഷേമം കളിയാടുന്ന ഒരു കാലഘട്ടം വരാൻ പോകുന്നു. ഇതും ഇതിനോട് ചേർത്ത് വായിക്കണം. ജസീറത്തുൽ അറബിൽ, അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് ജസീറത്തുൽ അറബ് എന്നറിയപ്പെടുന്ന പ്രദേശങ്ങളിലൊക്കെ അവിടെയൊക്കെ പുൽമേടുകളും തോട്ടങ്ങളും അതുപോലെ തന്നെ ഉദ്യാനങ്ങളും നദികളുമൊക്കെ വരാൻ പോകുന്നു. പുല്ലൊന്നും മുളക്കാതെ ഊഷരഭൂമിയായി കിടക്കുന്ന പ്രദേശങ്ങളിൽ അന്ത്യനാളിന്റെ മുന്നോടിയായിട്ട് തോട്ടങ്ങളും ഉദ്യാനങ്ങളും പുൽമേടുകളും നദികളുമൊക്കെ വരാൻ പോകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇതും ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് കേൾപ്പിക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവാണ് കേട്ടത്. മഹാനവറുകൾ പറയുന്നു, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ലാ തഖൂമു സ്സാഅത്തു ഹത്താ യക്സുറ ഫീകുമുൽ മാല് വയഫീ وحتى يخرج الرجل بزكاة ماله فلا يجد أحدا يقبلها منه وحتى تعود أرض العرب مروجا وأنهارا ഇതിന്റെ ആദ്യ ഭാഗം നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ്. എന്താണ് ആദ്യ ഭാഗം? അന്ത്യനാൾ സംഭവിക്കൂല, നിങ്ങൾ ഈ ധനം അധികരിക്കുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കൂല. ധനത്തിനൊരു ക്ഷാമവുമില്ലാത്തൊരു കാലഘട്ടം വരും. വയഫീള് ധനം ധാരാളമായി പരന്നൊഴുകും എന്ന് പറഞ്ഞാൽ ഏറ്റവും സുഭിക്ഷമായൊരു കാലഘട്ടം വരും. ആ കാലഘട്ടത്തിലതാ മനുഷ്യൻ അവന്റെ സക്കാത്തുമായിട്ട് പുറത്തേക്കിറങ്ങിയാൽ അത് അവനിൽ നിന്ന് സ്വീകരിക്കാൻ ആളെ കിട്ടൂല. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചതാണ്. ഇന്നും നമുക്കതിന്റെ ഒക്കെ ചില സാമ്പിളുകൾ നമുക്ക് കണ്ടുകൂടെ? മുമ്പ് കാലത്തുള്ള ആളുകളെ അപേക്ഷിച്ച് ഇന്ന് നമ്മുടെയൊക്കെ അവസ്ഥ നോക്കൂ. പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കയറി വന്നാൽ 10 പൈസയോ 50 പൈസയോ 1 രൂപയോ ഒക്കെ കൊടുത്താൽ തൃപ്തിപ്പെട്ടിരുന്നു. ഇന്ന് നിങ്ങൾ വരുന്ന യാചകനാണെങ്കിലും 1 രൂപ കൊടുത്തു നോക്കൂ, 1 രൂപ കൊടുത്തു നോക്കൂ, 5 രൂപ കൊടുത്തു നോക്കൂ, ഇതെനിക്ക് വേണ്ട, നിങ്ങൾ തന്നെ പിടിച്ചോ എന്നും പറഞ്ഞ് ദേഷ്യം പിടിച്ച് 5 നോട്ട് വലിച്ചെറിയുന്ന അനുഭവങ്ങളില്ലേ? മുമ്പ് കാലത്തുള്ള തലമുറയോട് ഈ വർത്തമാനം പറഞ്ഞാലോ അവര് വിശ്വസിക്കോ? ഇങ്ങനെ ഒരു കാലം വരും, 1-2 ഉറുപ്പ്യൊക്കെ കൊടുത്താൽ അത് വലിച്ചെറിയുന്ന ഒരു കാലം വരുന്നു. നമ്മുടെ മുമ്പുള്ള ഒരു കുറെ തലമുറയോട് പറഞ്ഞ അതൊക്കെ വെറുതെ പറയാ, അന്ന് 10 പൈസക്ക് ചായയും കടിയും കിട്ടും. 10 പൈസ കൊടുത്താല് ചായയും പുട്ടും കടിയൊക്കെ കിട്ടും നമുക്ക്. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടം കഴിഞ്ഞ് പിന്നെ പുരോഗമിച്ചപ്പോ ആർക്കും 5 പൈസ വേണ്ട, 10 പൈസ, 25 പൈസ, 50 പൈസ കണ്ട ആരും എടുക്കോ? പണ്ട് 50 പൈസ വഴി കണ്ട എടുത്ത് പോക്കറ്റിലിടും. അതിന് വലിയൊരു വിലയാണ് അല്ലേ? ഇന്ന് ആർക്കോ വല്ല വിലയുണ്ടോ? ഇന്ന് ലക്ഷപ്രഭു എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, കോടിപതി, അതും കഴിഞ്ഞ് വലിയ മില്ലനയർ, ബില്ലനയർ എന്നൊക്കെ പറഞ്ഞ് വലിയ രൂപത്തിലുള്ള സംവിധാനങ്ങളാണ്. അപ്പൊ നമുക്കത് ഇന്ന് മനസ്സിലാകും, അന്നത്തെ കാലത്തുള്ളവർക്ക് അത് മനസ്സിലാവൂല. ഇനി നമുക്ക് ഇന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഇക്കാര്യം വരും തലമുറ അനുഭവിക്കാൻ പോകുന്നു. സക്കാത്തിന്റെ മുതലുമായിട്ട് നിങ്ങൾ ഇങ്ങനെ നടന്നാലും സ്വീകരിക്കാൻ ആളില്ല. എനിക്കതിന്റെ ആവശ്യമില്ല. എന്റെ കയ്യിൽ ഇഷ്ടം പോലെയുണ്ടെന്ന് പറയുന്നൊരു കാലം വരാനിരിക്കുന്നു. ഇന്ന് നമുക്കത് ഉൾക്കൊള്ളാൻ സാധ്യമല്ല അല്ലേ? സദഖ റസൂലുള്ളാഹി, അള്ളാഹിന്റെ റസൂല് പറഞ്ഞത് സത്യസന്ധമാണ്. അത് ലോകത്ത് ഏതെങ്കിലും ഒരു കാലത്ത് വരാനുള്ളതുമാണ്. ഇനി അവസാനം പറയുന്നു, വഹത്താ തഴുതാറുൽ അറബി, അറബ് മണ്ണതാ മടങ്ങി വരാൻ പോകുന്നു. മുറൂജൻ നദികളും അതുപോലെ തന്നെ പുൽമേടുകളും ഉദ്യാനങ്ങളുമൊക്കെ അറേബ്യൻ നാട്ടിലുണ്ടാകാൻ പോകുന്നു. അതും സംഭവിക്കുന്നത് എങ്ങനെയാണ് എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒന്നുകിൽ പണ്ഡിതന്മാർ പറയുകയാണ്, ഇമ്മ അന്നഹു സയകൂനു ബിസബബി നശാഫി സിറാഇയിൽ മുതസായിരി ഫീ ഹാദിഹിൽ അയ്യാമി വമാ യഖൂമു ബിഹി അഹ്ലു തിൽക്കൽ മിൻതഖ മിൻ ഹഫരിൽ ആബാർ വസിറാഇത്തിൽ അർളി ബിശകിലിൻ ലം യകുൻ മഅഹൂദൻ മിൻ ഖബ്ലു. എന്താണ് ചുരുക്കി പറയട്ടെ, ചില പണ്ഡിതന്മാർ പറയുന്നത് അതാ അറബ് രാജ്യങ്ങളിലൊക്കെ മുമ്പില്ലാത്തത്ര കാർഷികമായ അഭിവൃദ്ധികൾ ഉണ്ടാകും. കിണറുകൾ അവിടെവിടെയായിട്ട് കിണർ കുഴിക്കാൻ തുടങ്ങും. അങ്ങനെ ജലസമൃദ്ധി ഉണ്ടാകും. വെള്ളമില്ലാത്തതാണല്ലോ ഊഷര ഭൂമിയിൽ പലപ്പോഴും തോട്ടങ്ങളില്ലാത്തത്, കൃഷി ഉൽപ്പാദിപ്പിക്കപ്പെടാത്തത്. അങ്ങനെ വെള്ളത്തിന്റെ സ്രോതസ്സുകൾ അവിടെവിടെയായി കണ്ടെത്തപ്പെടുമ്പോ ജലത്തിന്റെ ദൗർലഭ്യം പോയിട്ട് ജലം ധാരാളമായി കിട്ടാവുന്ന നിലക്ക് അവിടെവിടെയായി പുതിയ രൂപത്തിൽ കിണറുകൾ ഇങ്ങനെ രംഗത്ത് വരും. കിണർ കുഴിക്കാൻ തുടങ്ങും. അങ്ങനെ കിണർ കുഴിക്കുമ്പോൾ വെള്ളം കിട്ടിയാൽ നമുക്ക് വെള്ളമുണ്ടല്ലോ, ഇനി കൃഷി ചെയ്തുകൂടെ എന്ന ചിന്ത വരും. അങ്ങനെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ വഇമ്മാ ബിസബബി തഗയ്യുരിൽ മുനാഖി ബിഖുദറത്തി ഖാദിരിൻ മിമ്മാ യുഅദ്ദി ഇലാ തഗയ്യുരിൻ ഫീ തബിയത്തിൽ അർദ്. അതാ പിന്നീട് പറയുകയാണ്, അതല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്ത് ചില മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ട് അതാ ഈ രാജ്യത്തെ കാലാവസ്ഥയിൽ വലിയ മാറ്റം വരും. വലിയ മാറ്റം കാലാവസ്ഥയിൽ വരും. ചെടികൾക്കും വൃക്ഷങ്ങൾക്കും കാർഷികോൽപ്പന്നങ്ങൾക്കുമൊക്കെ വളരാനും സമൃദ്ധമായി ഉണ്ടാകുവാനും യോജിക്കുന്ന നിലക്കുള്ള ഒരു കാലാവസ്ഥയല്ലോ ഇന്ന് അറേബ്യൻ മണ്ണിലുള്ളത്. ആ ഒരവസ്ഥക്ക് മാറ്റം വന്ന് യോജിക്കുന്ന നിലക്ക്, കാർഷിക പുരോഗതിക്ക് നിദാനമാകുന്ന നിലക്ക് രാജ്യത്തിന്റെ കാലാവസ്ഥയിലുള്ള മാറ്റം മുഖേനയും സംഭവിക്കാം. അല്ലാഹു അഅലം. വ്യാഖ്യാനങ്ങൾ അതിന്റെ വഴിക്ക് പോകുന്നു. എന്തായാലും അങ്ങനെ നടക്കും എന്നാണ്. അങ്ങനെ നടക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് തന്നെ ഇതിലേക്ക് സൂചനാപരമായ ഒരു കാര്യം സംഭവിച്ചത്, അതാ ഇമാം മുസ്ലിം അവിടുത്തെ സഹീഹിൽ തന്നെ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാം. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു പറയാണ്, അതാ തബൂക്ക് യുദ്ധത്തിന്റെ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിലെത്തി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, ഇന്നക്കും സതഅതൂന ഖദൻ ഇൻഷാ അല്ലാഹ് ഐന തബൂക്ക്. തബൂക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ നിങ്ങൾ വരുമ്പോ ഇൻഷാ അല്ലാഹ് ഇവിടെ ഒരു ചെറിയ അരുവി ഉണ്ടാവും, ഒരു ചെറിയ രൂപത്തിലുള്ള ഒരു അരുവി ഇവിടെ ഉണ്ടാവും. മാത്രല്ല ഇന്നക്കും ലതൻ തൗതുഹാ ഹത്താ യുളഹിയ നഹാറു, രാവിലെ ഒരു ഇളയുച്ച നേരത്തെ നിങ്ങൾ അവിടെ എത്തുകയുമുള്ളൂ. അങ്ങനെ രാവിലെ നിങ്ങൾ വന്നു നോക്കുമ്പോ ആ നിലക്കുള്ള ഒരു ചെറിയ ചലനം, ഒരു വെള്ളത്തിന്റെ ചലനം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പമഞ്ചാഹാമിങ്കും, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ആ സമയത്ത് അതിന്റെ സമീപത്ത് എത്തിപ്പോയാൽ ഫലായമസ്സമിൻമാത്തിയ, ഞാനെത്തുന്നത് വരെ അവിടെ കാണുന്ന വെള്ളം തൊട്ടുപോകരുത്. ഇതാണ് സംഭവം. ഇങ്ങനൊരു സംഭവം ഉണ്ടായി. നാളെ നിങ്ങൾ ഇങ്ങനെ ഒരു ചെറിയൊരു അടയാളം കാണും. അതിന്റെ അടുത്ത് നിങ്ങൾ ഈ സമയത്ത് എത്തിയിട്ട് ആരെത്തിയാലും ഞാൻ വരുന്നതിന് മുമ്പ് ആ വെള്ളം തൊട്ട് പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു. അങ്ങനെ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല എന്ന് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ വിറ്റേ സമയത്ത് അതേ ഘട്ടത്തിൽ സമയത്തിൽ ഞങ്ങൾ അവിടെ എത്തി. അവിടെ എത്തി നോക്കുമ്പോ ഞങ്ങൾക്ക് മുമ്പേ വേറെ രണ്ടാൾ അവിടെ എത്തിയിട്ടുണ്ട്. രണ്ടാളുകൾ ഞങ്ങളുടെ മുമ്പേ എവിടെ എത്തിയിരുന്നു. വൽഐനു മിസ്ല ശിറാഖി വൽഐനു മസ്ല ശിറാഖി തബില്ലു ബിശൈഇൻ മിന്നാ. അപ്പോൾ നോക്കുമ്പോഴതാ ഒരു ചെറിയ രൂപത്തിലുള്ള ഇങ്ങനെ കിനിഞ്ഞിറങ്ങും പോലെ ഇങ്ങനെ വെള്ളം പൊട്ടുന്നു. അങ്ങനെ ഒരു കിനിഞ്ഞിങ്ങനെ ഇറങ്ങുന്നത് പോലെ അതാ നിങ്ങൾക്ക് മനസ്സിലാവുകയാണ്. ആ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിൽക്കുന്ന മുമ്പേ അവിടെ എത്തി എന്ന് പറഞ്ഞ രണ്ടാളുകളില്ലേ, അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹൽ മസ്തുമാ മിൻ മാഇഹാ ശൈആ, നിങ്ങൾ ഈ വെള്ളത്തിൽ നിന്ന് തൊട്ടുവോ, നിങ്ങൾ ഈ വെള്ളം സ്പർശിച്ചിട്ടുണ്ടോ? അവർ രണ്ടാളും പറഞ്ഞു, നഅം, അതെ ഞങ്ങൾ തൊട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പേരിൽ അവരെ കുറെ ശകാരിച്ചു, നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞു. എന്ത് പറയണമെന്നാണോ അല്ല ഉദ്ദേശിച്ചതെങ്കിൽ അത് റസൂലുള്ള പറയുകയും ചെയ്തു. പിന്നെ സഹാബത്ത് എന്ത് ചെയ്തു, അള്ളാഹുവിന്റെ റസൂൽ അവിടെ ഉണ്ടല്ലോ, ആ സമ്മത പ്രകാരം ആ ചെറിയ രൂപത്തിലുള്ള വെള്ളത്തിന്റെ താലില്ലെന്ന് അവരുടെ കൈ കൊണ്ടതാ അവരല്പം വെള്ളം കോരി. അങ്ങനെ വെള്ളം കോരിയെടുത്തിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അവിടുത്തെ ഇരു കൈകളും മുഖങ്ങൾ മുഖവും ആ വെള്ളം കൊണ്ട് കഴുകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അതാ ചറഫാക്കപ്പെട്ട കൈകളും അവിടുത്തെ ചറഫാക്കപ്പെട്ട മുഖവും പവിത്രമായ മുഖവും കൈകളും കഴുകിയ വെള്ളം ആ സ്ഥലത്തേക്ക് തന്നെ അങ്ങ് തിരിച്ചൊഴിച്ചപ്പോൾ ഫജറത്തിൽ അയിനു ബിമാഇൻ മുൻഹമിർ, അതാ ആ അരുവി അങ്ങനെ ഒഴുകാൻ തുടങ്ങുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈയും മുഖവും കഴുകിയ ആ വെള്ളം അതിലേക്ക് അങ്ങ് വീഴ്ത്തിയപ്പോൾ അതാ മുഇജ്ജത്ത് സംഭവിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്ത അമാനുഷികമായ ദൃഷ്ടാന്തം അവിടെ അതാ സംഭവിക്കുകയാണ്. സമൃദ്ധമായ നിലക്ക് വെള്ളമൊഴുകുന്നു. ആളുകളൊക്കെ കുടിച്ചു, ആളുകളൊക്കെ ഉപയോഗപ്പെടുത്തി. സുമ്മക്കാല, എന്നിട്ട് നബി സല്ലല്ലാഹു ഒരു കാര്യം പറഞ്ഞു, യോശിക്കു നിനക്ക് ജീവിച്ചിരിക്കാൻ ഇനിയും ആയുസ് കിട്ടുകയാണെങ്കിൽ, ഇനിയും കുറെ കാലം നീ ഭൂമിയിൽ ജീവിക്കാൻ നിനക്ക് അവസരം കിട്ടുകയാണെങ്കിൽ, ഇതായി കാണുന്ന ഊഷരമായി കിടക്കുന്ന മണ്ണ് തോട്ടങ്ങളാൽ നിറക്കപ്പെടാൻ പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പ്രവചിക്കുന്നു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നോക്കൂ നിങ്ങൾ, ആ പ്രവചനം മറ്റൊരാർത്ഥത്തിൽ പുലർന്നു. ഇന്ന് തബൂക്കിൽ പോയി നോക്കിയാൽ തബൂക്ക് തോട്ടങ്ങളുടെ നാടാണ്. തബൂക്ക് ഒരു കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നില്ല. ഇന്നലെ ആ പണ്ഡിതന്മാർ പറയുന്നു, അതാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവചനം അക്ഷരം പ്രതി പുലർന്നതായി നമുക്ക് കാണാം. ഫഖദ് മുലിഅത് അർദു തബൂക ജിനാനാ, തബൂക്കിന്റെ മണ്ണിന്ന് തോട്ടങ്ങളാൽ സമൃദ്ധമാണ്. വകസുറത് ബിഹൽ ബസാതീന വസ്സിറാ ബികുല്ലി അൻവാഇഹാ, ആ നാട്ടിൽ നിന്ന് കൃഷിയും തോട്ടങ്ങളും ഉദ്യാനങ്ങളും എത്ര ോളം ആ നാട്ടിൽ നിന്നതാ കുളറും പവാക്കിയും ഹൃഗവും പച്ചക്കറികളും ഫ്രൂട്ട്സുകളും ധാന്യങ്ങളുമൊക്കെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് മറ്റു രാജ്യങ്ങളിലേക്ക് അയക്കാൻ പോലും ആ രൂപത്തിലുള്ള സമൃദ്ധി ഇന്ന് തബൂക്കിനുണ്ട്. സദഖ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് സത്യം തന്നെ. വളരെ കണിശമായി ഇന്നത് പുലർന്നു കഴിഞ്ഞു. അപ്പൊ നോക്കൂ നിങ്ങൾ, അത് അന്നെ സംഭവിച്ചു. ഇനിയും അറേബ്യൻ ജസീറത്തുൽ അറബിൽ ആ രൂപത്തിലുള്ള മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് വേറൊരു കാര്യം കാണാം. നേരത്തെ പറഞ്ഞില്ലേ, പണത്തിന് വേണ്ടി പോരടിക്കുന്ന, ആ സ്വർണത്തിന്റെ വല കൈക്കലാക്കാൻ വേണ്ടി പോരടിക്കുന്ന, അതിന് വേണ്ടി യുദ്ധം ചെയ്തിട്ട് 100-ൽ 99 കൊല്ലപ്പെടുന്ന അവസ്ഥ വരും എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ മറ്റൊരു വശം പറയുന്നുണ്ട്. അതാ ഭൂമി ഒരു കാലഘട്ടത്തിൽ അതിന്റെ എല്ലാ കുനൂസുകളെയും പുറത്തേക്ക് തള്ളും. ഭൂമി അതിൽ ശേഖരിച്ച് വെക്കപ്പെട്ടിട്ടുള്ള അതിന്റെ ധനങ്ങള് അതാ പുറത്തേക്ക് തള്ളുകയാണ്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഒക്കെ തൂണുകൾ തന്നെ പ്രത്യക്ഷപ്പെട്ടാലും ഭൂമി അതിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന ഒരുപാട് സമ്പത്തിന്റെ ഉറവിടങ്ങളെ സ്രോതസ്സുകള് പുറത്തേക്ക് വിടുന്ന ഒരു കാലഘട്ടം വരും. അന്നതിന്റെ സമീപത്തുകൂടെ ആളുകൾ നടന്നു പോകുമ്പോ അവര് പറയും, ആർക്ക് വേണം ഇതൊക്കെ, ആർക്ക് വേണം ഇതൊക്കെ, ഇതിനു വേണ്ടിയാണല്ലോ ആളുകളെ പണത്തിന് വേണ്ടി കൊന്നവൻ അവിടെ എത്തുമ്പോ പറയും, ഇപ്പൊന്നിനാണല്ലോ ഞാനൊരുപാട് ആളെ കൊന്നത്, ഇപ്പോൾ എനിക്കൊരാവശ്യമില്ലാതെയായല്ലോ. കള്ളന്മാര് വന്നിട്ട് പറയും, ഈ കാര്യം ഞാൻ കട്ടതിന്റെ പേരിൽ, ഇത് കൊള്ളയടിച്ചതിന്റെ പേരിലാണല്ലോ എന്റെ കൈമുറിക്കപ്പെടേണ്ടി വന്നത്, ഇന്നെനിക്കിതിന്റെ ആവശ്യമില്ലല്ലോ. അതുപോലെ തന്നെ പണത്തിന്റെ പേരിൽ കുടുംബ ബന്ധം മുറിച്ചവൻ വന്നിട്ട് പറയും, ഇതിന്റെ പേരിലാണല്ലോ ഞങ്ങൾ വാപ്പയും മക്കളും ജ്യേഷ്ഠരും മരുജന്മാരും തമ്മിൽ തല്ലിയിട്ട്, രക്തബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ഒക്കെ തല്ലി തകർത്തുകൊണ്ട് ഞങ്ങൾ ഭിന്നിച്ചത് ഇതിന്റെ പേരിലായിരുന്നല്ലോ, ഇതിപ്പോൾ ആർക്കും വേണ്ടല്ലോ എന്ന് പറയുന്നവരവസ്ഥയും ലോകത്ത് ചിലയിടങ്ങളിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്. എനി നോക്കൂ പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് തോന്നുന്ന പല കാര്യങ്ങളും അതാ അന്ത്യനാളിന്റെ മുന്നോടിയായിട്ട് അവിടെ നിന്ന് പറയുകയാണ്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ അതിൽ സംശയിക്കുകയേ വേണ്ട. എന്താണ് അവിടെ നിന്ന് പറയുന്ന മറ്റൊരു ദൃഷ്ടാന്തം കേട്ടോളൂ. ഒരു സംഭവം പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് നടന്നൊരു സംഭവം അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു പറയാണ്, അദസ്ബു വലാ സഅതിൻ, ഒരു ചെന്നായ ഒരു ആടിനെ പിടിച്ചോ, ഒരു ഇടയൻ ഇങ്ങനെ ആടിനെ മേച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയിൽ ഒരു ചെന്നായ ഒരു ആടിനെ ആക്രമിച്ചു പിടിച്ചു. ആടിനെ ആക്രമിച്ചു പിടിച്ചപ്പോ ഈ ഇടയൻ ചെന്നായിയുടെ പിന്നാലെ കൂടി ആട്ടിൻകുട്ടിയെ അതിൽ നിന്ന് മോചിപ്പിച്ചു. മോചിപ്പിച്ചപ്പോൾ ഈ ചെന്നായ അവിടെ ഇരുന്നിട്ട് പറയാണ്, ഇയാളോട്, അലാ തത്തഖില്ലാഹ തൻസിയു മിന്നി റിസ്ഖൻ ഫഅഖുല്ലാഹു ഇലയ്യാ, എന്തേ എനിക്കല്ല നൽകിയിട്ടുള്ള റിസ്ക് നിങ്ങൾ എന്നിൽ നിന്ന് ഊരിയെടുത്തത്, എനിക്കല്ല തന്നിട്ടുള്ള റിസ്ക്കാണല്ലോ ഇതെന്താ നിങ്ങൾ എന്നിൽ നിന്ന് തട്ടിപ്പറിക്കുന്നത്. ഇത് കേട്ടപ്പോ ഈ മനുഷ്യനങ്ങ് ബജാറായി, ആ ജബീ എന്റെ അത്ഭുതമേ, സിബുൻ മുഖയിന്നലാ ദൻബിഹിയലാ ദനബിഹി യുക്കല്ലി മുനീ കലാമിൽ നിന്തി, മനുഷ്യൻ വർത്താനം പറയും പോലെ ചെന്നായ സംസാരിക്കുകയോ. ആ വാക്കെന്ന് കേട്ടപ്പോഴും ചെന്നായ പ്രതികരിക്കുകയാണ്, ഇതിനേക്കാളൊരു അത്ഭുതം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. യസിരിബെന്ന നാട്ടിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരു നബി വന്നിട്ടുണ്ട്. വരാനിരിക്കുന്നതും കഴിഞ്ഞതുമായ ഒട്ടേറെ അത്ഭുത കാര്യങ്ങളെപ്പറ്റി ആ റസൂൽ നബി ജനങ്ങളോട് സംസാരിക്കുന്നുമുണ്ട്. ഇത് കേട്ടപ്പോൾ ഇടൻ തന്റെ ആടുകളെയും കൂട്ടിയിട്ട് മദീനയിലേക്ക് പോവുകയാണ്. മദീനത്തെത്തിയിട്ട് മദീനയുടെ ഒരു കോണിൽ ഈ ആടുകളെ നിർത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ അന്വേഷിച്ച് ചെല്ലുകയാണ്. നടന്ന വിവരങ്ങളൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ ആളുകളെയൊക്കെ പള്ളിയിൽ വിളിച്ചുകൂട്ടിയിട്ട് ആളുകളൊക്കെ എത്തിയെന്ന് കണ്ടപ്പോൾ ഈ ഇടയനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അഖ്ബിറുഹും, എന്താണ് താങ്കൾക്ക് അനുഭവം ഉണ്ടായതെങ്കിൽ പറഞ്ഞു കൊടുക്കൂ സഹാബിമാരോട്. അങ്ങനെ ഈ മനുഷ്യൻ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് സദഖ. അയാള് പറഞ്ഞൊരു സത്യമാണ്, വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെയാണ് സത്യം. ലാ തഖൂമുസ്സാഅ, അന്ത്യനാൾ സംഭവിക്കൂല, ഹത്താ യുകല്ലിമസ്സിബാഉൽ ഇൻസാ, വന്യമൃഗങ്ങൾ പോലും ചില സന്ദർഭങ്ങളിൽ മനുഷ്യനോട് സംസാരിക്കുന്ന കാലം വരുവോളം അന്ത്യനാൾ സംഭവിക്കൂല. അവ എവിടെങ്കിലൊക്കെ ആയിട്ട് അന്ത്യനാൾ സംഭവിക്കുന്നതിന് മുന്നോടിയായിട്ട് നടക്കുന്നൊരു അടയാളമായിരിക്കും. എന്ത്, വന്യമൃഗങ്ങൾ സംസാരിക്കുന്ന ഭാഷ മനുഷ്യന് മനസ്സിലാകുന്ന ഒരവസ്ഥ ചിലപ്പോ വന്നേക്കും. സുബ്ഹാനല്ലാഹ്, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നുണ്ടോ? മനുഷ്യന്റെ കയ്യിലുള്ള ചാട്ടവാറിന്റെ അച്ഛം അവനോട് വർത്തമാനം പറയും, അവന്റെ തെരുപ്പിന്റെ പട്ടയവനോട് സംസാരിക്കും, മനുഷ്യനോട് അവന്റെ കാലിന്റെ തൊട സംസാരിക്കും. താൻ വീട്ടിൽ നിന്നിറങ്ങിപ്പോന്നതിന്റെ ശേഷം തന്റെ കുടുംബത്തിലുണ്ടായ പുത്തൻ അനുഭവങ്ങൾ എന്തൊക്കെയാണ്, പുതിയ വാർത്തകൾ എന്തൊക്കെയാണെന്ന് മനുഷ്യന്റെ കാലവനോട് സംസാരിക്കുന്ന ഒരു കാലഘട്ടം നഷ്ടവും വന്നേക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നിങ്ങൾ നോക്കൂ, ഇതൊക്കെ ഇന്നിപ്പോ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ മുൻഗാമികളായ ആളുകൾക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്തത് നമുക്കൊന്ന് ഉൾക്കൊള്ളുന്നുണ്ട്, നമുക്കൊന്ന് ഉൾക്കൊള്ളുന്നുണ്ട്. പണ്ഡിതന്മാരിതിന് വിശദീകരിച്ചപ്പോ പറയാണ്, ഇതൊക്കെ ഒരു പക്ഷേ അത്ഭുതകരങ്ങളായ ചില കാര്യങ്ങളിലൂടെ ലോകത്ത് അവിടെ ഇവിടെയായി ഒറ്റപ്പെട്ട സംഭവങ്ങൾ വരുന്നതായേക്കാം. ഏതുപോലെ അന്ത്യനാളിൽ മനുഷ്യന്റെ കൈയും കാലൊക്കെ വർത്താനം പറയാലോ, കൈകൾ സംസാരിക്കും, അന്നത്തെ ദിവസം നാം അവരുടെ വായകൾക്ക് സീല് വെക്കും, അവരുടെ കൈകൾ നമ്മോട് സംസാരിക്കും, അവരുടെ കാലുകൾ വിറ്റ്നസ് പറയും, സാക്ഷി പറയുന്നു. സൂറത്ത് യാസീൻ അല്ലാഹു തആല പഠിപ്പിച്ചതല്ലേ? അതെ. അപ്പോ അതേപോലൊക്കെയുള്ള ചില അത്ഭുതങ്ങൾ നാളെ മഹ്ശറിൽ മനുഷ്യന്മാരോട് തൊലി സംസാരിക്കുമല്ലോ. സംസാരിക്കുമ്പോ ഈ തൊലിയോട് മനുഷ്യൻ ചോദിക്കും, വഖാലൂലി ജുലൂദിഹിം, മനുഷ്യൻ അവന്റെ തൊലിയോട് ചോദിക്കും, ലിമ ശഹിത്തും അലൈനാ, നിങ്ങൾ എന്റെ തൊലികളെ റബ്ബിന്റെ കോടതിയിൽ ഞങ്ങൾക്കെതിരെ വർത്തമാനം പറയുന്നു. അപ്പൊ തൊലിയുമായിട്ട് നമ്മളൊരു മുനാജാത്ത് മഹ്ശറിൽ നടക്കാൻ പോകും, ഇനി മുന്നോടിയായിട്ട് ഇവിടെയും നടക്കാലോ എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ആ സമയത്ത് തൊലി നമ്മളോട് മറുപടി പറയുന്നു, എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിക്കാൻ കഴിവുള്ള നാഥൻ ഇന്നിതാ ഞങ്ങൾക്കും സംസാര ശേഷി നൽകിയിരിക്കുകയാണ്. ഇനി അതല്ലെങ്കിൽ പണ്ഡിതന്മാർ പറയുന്നത്, അതല്ലെങ്കിൽ മനുഷ്യന്മാരിനി കണ്ടുപിടിക്കാൻ പോകുന്ന കണ്ടുപിടുത്തങ്ങളെ സംബന്ധിച്ചുള്ള പ്രവചനമായിരിക്കാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നടത്തിയത്. ഇനി മനുഷ്യനിനി കണ്ടെത്താൻ പോകുന്ന ശാസ്ത്രീയമായ ഒട്ടേറെ പുരോഗതികളും കണ്ടുപിടുത്തങ്ങളിലേക്കുമുള്ള സൂചനയായിരിക്കാം. അന്നത്തെ മനുഷ്യന്മാർക്ക് ഒരുപക്ഷെ അത് മുഖേന സാധ്യമായേക്കും, അതാ ജീവികളുടെ ഭാഷ ചിലപ്പോൾ തിരിച്ചറിയാൻ കഴിഞ്ഞേക്കും. അതേ ചില ജീവികൾ അതുപോലെ തന്നെ ജീവനില്ലാത്ത ചില വസ്തുക്കളുടെയും സംസാരങ്ങൾ മനസ്സിലാക്കാൻ ചിലപ്പോ കഴിഞ്ഞേക്കും. ഏതുപോലെ കമാഹുൽ ഹാലു, മുമ്പുള്ള ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഇന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നാ പണ്ഡിതന്മാർ ചോദിക്കുന്നത്. ഏതുപോലെ കമാഹുൽ ഹാലു, ഇന്നത്തെ അവസ്ഥ എന്താണ്? ഫിൽ മുഖ്തറാത്തിൽ ജദീദ, അധുനാധുന ഉപകരണങ്ങൾ നമ്മളിന്ന് ഉപയോഗപ്പെടുത്തുന്നില്ലേ? അറാദിയൂ വത്തലിഫാ, റേഡിയോയും ടെലിവിഷനും ഒക്കെ നമ്മുടെ മുൻഗാമികളോട് പറഞ്ഞാൽ അവൾ ഉൾക്കൊള്ളുമായിരുന്നുവോ? ഇരുമ്പ് സംസാരിക്കേ എന്ന് വെച്ചില്ലേ, ഇരുമ്പ് സംസാരിക്കേ, ഇവിടെ ഇരുന്ന് നമ്മൾ കാണുകയാണ്, നമ്മളോട് വർത്താനം പറയണ, നമ്മൾ കേൾക്കുകയാണ്, നമ്മൾ അങ്ങോട്ട് പറയുന്നു ചോദ്യം, ഇങ്ങോട്ട് ഉത്തരം തരും, ആ രൂപത്തിലൊക്കെയുള്ള സംവിധാനങ്ങളല്ലേ. അതിലും അപ്പുറമുള്ളതിന് ലോകത്ത് വരാനിരിക്കുന്ന ഇപ്പൊ ഈ സംവിധാനങ്ങളൊക്കെ പോയിട്ട് എവിടേക്കാരും ലോകം പോകുന്നത്? ഇനി മനുഷ്യനി വരാൻ പോകുന്നത് എന്താണ്? മൊബൈൽ ഫോണൊക്കെ പോകുന്നാ പറയുന്നത്, മൊബൈൽ ഫോണൊക്കെ പോയിട്ട് കൈയിന്റെ വിരലിന്റെ ഉള്ളിൽ ചെറിയ ഇപ്പൊളിപ്പിച്ച് വെക്കുകയാണ്, വിരലോട്ട് നടത്താൻ ഇങ്ങനെ സംസാരിച്ചു പോകും, വർത്താനം പറഞ്ഞു ഒന്നുമില്ല, നമ്മൾ വിചാരിക്കും ഭ്രാന്തനാണ് അല്ലേ. പണ്ട് കാലത്തുള്ള ആളുകൾ ഇങ്ങനെ വർത്താനം പറഞ്ഞു പോകണ നമ്മള് ഒരു നൊസ്താണ്, ഒരു നല്ല വട്ടാണ് അല്ലേ. ഇന്നിപ്പോ നമുക്കൊന്നും തോന്നില്ല, ചില ആൾക്കാർ ചിരിക്കുന്ന കളിക്കുന്ന വർത്താനം പറയുന്നു ഒന്നും കാണാല്ല, അതിന് ചെവിയിലൊരു സാധനം ഉണ്ട്. നമ്മൾ പിന്നെ നോക്കുമ്പോൾ ആ എന്നോടൊന്നല്ല ചിരിക്കണത്, ആരോടോ സംസാരിച്ചു പോവാണ്. ഇപ്പൊ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ തലമുറ നിങ്ങൾ കാണൂ, അള്ളാന്റെ റസൂലിന്റെ സഹാബത്തിലൊക്കെ വിശ്വസിച്ചു, അവർക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവിൽ നിന്ന് വീണ് കിട്ടാൻ കാത്തു നിൽക്കുക, വീണ് കിട്ടാൻ കാത്തു നിൽക്കുകയാണ്. അവിടുന്ന് പറഞ്ഞോ സദഖ റസൂലുള്ളാഹി, അവിടുന്ന് പറഞ്ഞോ സദഖ റസൂലുള്ളാഹി, പറഞ്ഞു കിട്ടേ വേണ്ടു അവർക്ക്. നമ്മളാണെങ്കിൽ ഇപ്പഴേ ഉപരി പരലോകം എന്ന് കുറെ എന്തൊക്കെ പറയുന്നത്, നമുക്കാണ് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ബുഖാരി ആ മുസ്ലിമാൻ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഞങ്ങൾക്കൊരു ബുദ്ധിയുണ്ട്, ഞങ്ങൾക്കൊരു തന്റെയാണ്, ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയുന്ന കൗമ എന്നത്തെ കൗമ. ബുഖാരിയോ തോട്ടിൽ കറിയണോ, മുസ്ലിമോ ചവിട്ടിയറിയണോ? എന്താ ചില ചങ്ങാതിമാരുടെ അഹങ്കാരം, എന്താ ചിലരുടെ ഏറ്റവും വലിയ ധാർഷ്ട്യം? സഹീഹുൽ ബുഖാരി തള്ളിക്കളയാനും വലിച്ചെറിയാനൊക്കെ പറയുന്ന മൗലൈമാര് ലോകത്തുണ്ടെന്നോ ആലോചിച്ചു നോക്കണം. എത്ര വിവരം കെട്ടവരാണ്, എത്ര വിഡ്ഢികളുടെ ലോകത്താണ് അവർ ജീവിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ, അവിടുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലൈൻ കാല, അവിടുന്ന് പറഞ്ഞോ എങ്കിൽ സദഖ, അതായിരുന്നു സഹാബത്തിന്റെ നയം. അതായിരിക്കണം നമ്മുടെയും നയം. നമ്മളെ ബുദ്ധിക്ക് ഇങ്ങനെ ആറ്റി കൊടുക്കിയിട്ട് ഏടോ നമ്മുടെ ബുദ്ധി എന്നാ എന്താ ഉള്ളത്, എന്തേ മനസ്സിലാക്കി? അവനവന്റെ ശരീരത്തിൽ എന്തും വേറിട്ടാ നടക്കണെന്ന് വെയിൽമില്ലാത്തവനാ നമ്മൾ. എന്താ നമ്മുടെ ശരീരത്തിൽ അകപ്പെട്ടിട്ടുള്ള, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ വിത്തുകയറിയിട്ടുള്ള ഉപകരണങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ പ്രവർത്തനങ്ങളെ പറ്റി പോലും വിവരമില്ലാത്ത ജാഹിലാണ് അഹങ്കരിച്ചുകൊണ്ട് നടക്കുന്നത്. ഏയ് ഞാൻ എനിക്ക് മനസ്സിലാകാത്തത് അംഗീകരിക്കൂല. ഇവന് മനസ്സിലാകാത്തതാ അവൻ തിന്നണതും കുടിക്കണതും കാണുന്നതും ജീവിക്കണതും മുഴുവൻ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതും. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക ഇതൊക്കെ എങ്ങനെ എങ്ങനെ സംഭവിക്കാനാണ് ചോദിക്കുമ്പോ, ഇന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് വരും തലമുറ ലളിതമായി ഉൾക്കൊള്ളും. ഇന്ന് നമ്മൾ ലളിതമായി ഉൾക്കൊള്ളുന്ന സംഗതി കഴിഞ്ഞ ഒരുപാട് മുമ്പ് കാലത്ത് ജീവിച്ചു പോയ നിഷേധികൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. സഹാബത്തന്നും ഉൾക്കൊണ്ടു, മോമിനീങ്ങൾ ഇന്നും ഉൾക്കൊള്ളുന്നു. ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന മോമിനീങ്ങൾ ഇനിയും ഉൾക്കൊള്ളും. അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത, അതാണ് ഈമാനിന്റെ പവിത്രത. സത്യവിശ്വാസികൾ അവരതൃശ്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, ഈ രൂപത്തിലുള്ള പല അടയാളങ്ങളും ലോകത്ത് വരാനിരിക്കുന്നു. ഇനി അവിടുന്ന് പറഞ്ഞ മറ്റൊരു അടയാളം എന്താണ്? അന്ത്യനാളിന്റെ മുന്നോടിയായി, അന്ത്യനാളിന്റെ മുന്നോടിയായി കാണാൻ പോകുന്ന മറ്റൊരു പ്രത്യേകത, ഹിലാലിന് ഒരു വൃദ്ധി. സാധാരണ നമ്മൾ ഒരു മാസം കാണുമ്പോൾ ബാലചന്ദ്രനെ, ഉദയചന്ദ്രനെ, പുതിയ നിലാവ് കാണുമ്പോൾ അതിന്റെ ഒരു വലിപ്പമുണ്ട്, അതിന്റെ ഒരു വലിപ്പമുണ്ട്. ആ വലിപ്പം അതിങ്ങനെ കുറെ കാലം അഞ്ചനാൾ അടുക്കും തോറും ആളുകൾ അതിങ്ങനെ കാണുമ്പോ യുക്കാരു പറയാൻ തുടങ്ങും, മാസം ഉദിച്ചിട്ട് ഒരു ഇതല്ലല്ലോ, ഇന്ന് രണ്ടാം മൂന്നാം നാലാമൊക്കെ പറയാൻ തുടങ്ങും. കാരണം ഒരു ഒന്നിന്റെ, നിലാവിന്റെ ഒന്നാം തീയതിയിലെ വലിപ്പം അല്ലല്ലോ കാണുന്നത്, കുറച്ചും കൂടി വലിപ്പം ഒരു രണ്ടിനോ മൂന്നിനോ ഒക്കെ കാണുന്ന വലിപ്പം ഹിലാലിന് കാണുന്ന ഒരവസ്ഥ അന്ത്യനാളടുക്കും തോറും സംഭവിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇഖ്തിറാബ് മിൻ ഇഖ്തിറാബി താഅതി ഇൻതിഫാഉൽ അഹില്ല. അതുപോലെ തന്നെ ആ ഹദീസിൽ തന്നെ കാണാം, വൻതുത്തഖദൽ മസാജിദു തുർഖാ, പള്ളികളൊക്കെ, ചില പള്ളികളൊക്കെ കഴിഞ്ഞ് ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ചില പള്ളികളൊന്നും കാര്യത്തിനൊന്നിനൊന്നും ആവില്ല. സന്ദർശകർക്ക് വേണ്ടിയും വിനോദസഞ്ചാരികൾക്ക് വേണ്ടിയൊക്കെ ഉള്ളൊരു വഴിനട നടക്കുന്ന കേന്ദ്രമായി മാറും. മനസ്സിലാക്കുക, അവിടെ നിസ്കാരവും കാര്യമൊന്നുമല്ല. വിനോദസഞ്ചാരികൾ വരുന്നു, ക്യാമറയിൽ പകർത്തുന്നു, അതിന്റെ ദൃശ്യങ്ങളൊക്കെ കണ്ട് അത്ഭുതം കൂറി ഇങ്ങനെ പോകും. ലാ യുസല്ലി, നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന മിൻ സിറാത്തി സാ, അതിനാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്, അന്യമുറു റജുലു ബിൽ മസ്ജിദ്, ഒരാളൊരു പള്ളിയിൽ കയറിയിട്ട് ഇങ്ങനെ നടന്നിങ്ങനെ കാണും, ആ പള്ളിയുടെ സമീപത്തു കൂടെ അവൻ പോകും. ലാ യുസല്ലി ഫീഹി റകഅതൈൻ, റകഅത്ത് നിസ്കരിക്കാനില്ല. അത് കാണാനും അതിന്റെ വിനോദം കാണാനും ഒക്കെ വിനോദസഞ്ചാരികൾ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് കണ്ടിട്ടില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്നും ഉത്തരേന്ത്യയിലും ഡൽഹിയുടെ പല ഭാഗങ്ങളും ആഗ്രയിലും പല സ്ഥലങ്ങളിലും മുസൽമാന്റെ പള്ളികൾ കരുകള്ളതല്ല. അതൊക്കെ വിസിറ്റേഴ്സിന് പുരാവസ്തു ഗവേഷണ വകുപ്പ് ഇങ്ങനെ മിനുക്കി ഒരുക്കി വെച്ചിരിക്കണം, ഇങ്ങനെ കാണാനും പോകാനും ആണും പെണ്ണും ഒക്കെ എല്ലാ രൂപത്തിലുള്ള വേഷവിധാനങ്ങളോടെയും കയറിത്തീരുന്ന ആ ഒരവസ്ഥ അതൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുപോലെ തന്നെ മറ്റൊരടയാളം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെന്താണ്? സിദ്ഖു റുഇയൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്മാര് അന്ത്യനാൾ അടുക്കും തോറും, ഈമാനുള്ള മനുഷ്യന്മാര് കുറഞ്ഞു കുറഞ്ഞു വരുമല്ലോ, ഈമാനുള്ള മനുഷ്യന്മാര് കുറയുന്ന മാത്രമല്ല അവരിങ്ങനെ ഒറ്റപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവും. ഒരൊറ്റപ്പെടലിന്റെ ദുഃഖം അവരിങ്ങനെ അനുഭവിക്കും. ആരും അവരെ സഹായിക്കുന്നില്ല, ആരും അവർക്ക് സംരക്ഷിക്കാനില്ല. മുഴുവൻ അവരുടെ എതിരാളികളാണ്, പലതിലും അവർക്ക് പ്രയാസങ്ങളാണ്. ആ പ്രയാസങ്ങളുടെയും ഇടയിൽ പടച്ചവനിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ചില സഹായങ്ങൾ ഉണ്ടത് എന്താണ്? ഇതൊക്കെ കാലം അടുത്തു വന്നാൽ പറയുന്നത് മുഅ്മിനീങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ അതാ കളവാകാതെ മാറുന്നു. മുഅ്മിനൊരു സ്വപ്നം കാണുമ്പോ, മുഅ്മിനന്ന് രാത്രി കണ്ട സ്വപ്നം അതാ അവന് പിന്നെ ജീവിതത്തിൽ ഇങ്ങനെ പുലർന്നതാണ്. മുഅ്മിനീങ്ങൾ കാണുന്ന സ്വപ്നം പൊള്ള സ്വപ്നങ്ങളാവൂല, കാണുന്നതൊക്കെ ഏതാണ്ട് പുലരും. വാസ്തഖുക്കും റുഇയ, നിങ്ങളുടെ കൂട്ടത്തിൽ അന്ന് ഏറ്റവും നല്ല രൂപത്തിൽ കിനാവുകൾ കണ്ടത് സത്യസന്ധമായി ആർക്കാണ് പുലരുക? അസ്ദഖുക്കും ഹദീസ, നിങ്ങളുടെ കൂട്ടത്തിൽ വർത്തമാനത്തിലും പെരുമാറ്റങ്ങളിലുമൊക്കെ സത്യസന്ധത പുലർത്തിക്കൊണ്ട് ജീവിക്കുന്ന മുഅ്മിനീങ്ങൾ സത്യസന്ധത എത്രത്തോളം ജീവിതത്തിലുണ്ടോ അത്രത്തോളം അവരുടെ ജീവിതത്തിൽ അവർ കാണുന്ന സ്വപ്നങ്ങളും സത്യസന്ധമായി പുരരും. അതും ഒരു അന്ത്യനാളിന്റെ ലക്ഷണമാണ്. എന്താണ് അവസാന കാലഘട്ടത്തിൽ മോമിനീങ്ങൾക്ക് ഇങ്ങനെ ഒരവസ്ഥ അള്ളാഹു കൊടുക്കാൻ കാരണം എന്താണ്? പണ്ഡിതന്മാർ പറയുന്നത്, എൽമില്ലാത്ത ജനങ്ങൾ അധികരിക്കുമ്പോൾ എൽമുള്ള ആളുകൾക്ക് വിലയുണ്ടാകില്ല. അതുപോലെ തന്നെ കുഫറും ജഹാലത്തും ഒക്കെ അധികരിക്കുമ്പോൾ മോമിന് വിശ്വാസമനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവന് തീക്കട്ട കയ്യിൽ പിടിച്ച അനുഭവമായിരിക്കും ദീനനുസരിച്ച് ജീവിക്കുന്നവനുണ്ടാവുക. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും നടുവിലൂടെ ജീവിക്കുന്ന മുസൽമാനും മുഅ്മിനും അല്ലാഹു പ്രത്യേകമായി ഒരു കറാമത്ത് അവനെ ആദരിക്കുന്നു എന്ന നിലക്ക് അവന് പലപ്പോഴും അവൻ കാണുന്ന ചില സ്വപ്നങ്ങൾ അവനുള്ള സുവിശേഷങ്ങളായിരിക്കാം. അവൻ കാണുന്ന സ്വപ്നങ്ങൾ അതിങ്ങനെ പുലരുന്നതായിട്ട് അവന് കാണാനും സാധിക്കും. ഈ രൂപത്തിൽ മുഅ്മിനീങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ സത്യസന്ധതയോട് കൂടുതൽ കൂടുതൽ അടുക്കുന്ന ഒരവസ്ഥ അന്ത്യനാളിന്റെ മുന്നോടിയായിട്ട് സംഭവിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഒട്ടേറെ അടയാളങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അവസാനമായി അന്ത്യനാൾ സംഭവിക്കുന്നതിന്റെ മുന്നോടിയായി വരാനിരിക്കുന്ന വലിയ വലിയ അടയാളങ്ങളുണ്ട്. അവിടേക്ക് കടക്കുന്നതിന്റെ മുന്നോടിയായി ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞു അവസാനിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താ പറഞ്ഞത്? വാക്കുകൾ വർദ്ധിപ്പിക്കുന്ന അമൽ ചുരുക്കുന്ന കാലഘട്ടം വരും എന്ന് പറഞ്ഞാൽ, അർറജുലു യതകല്ലമു കലാമൻ ജമീലാ വലാ യഅമലു ബിശൈഇം മിൻഹു. പറച്ചിൽ ഇങ്ങനെ കേട്ടാൽ നല്ല ഉഷാറാണ്, ജീവിതത്തിലൊന്നുമില്ല. വാക്കുകൾ ധാരാളം, സംസാരൊക്കെ ഉഷാറാണ്, ആ രൂപത്തിൽ വർത്തമാനമൊന്നും തിരക്കടില്ല. ജീവിതത്തിൽ ആ സംസാരവുമായിട്ട് ഒരു ബന്ധമില്ല. പറഞ്ഞു നടക്കുന്നതും ആ രൂപത്തിൽ ഞാൻ എന്തിന്റെ ആളാണെന്നാണ് പറഞ്ഞു നടക്കുന്നതെങ്കിൽ അതും അവന്റെ ജീവിതവുമായിട്ടൊരു ബന്ധമില്ലാത്തൊരു കാലഘട്ടം വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഗൗരവത്തോടെ പറയാണ്. ഖുർആൻ ഇത്തരക്കാരെ ആക്ഷേപിച്ചിട്ടുണ്ടല്ലോ. അല്ലാഹു നമ്മെ എല്ലാവരെയും അത്തരക്കാരിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വസിച്ചവരെ, ലിമതഖൂലൂന മാലാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കാത്ത നിങ്ങൾ എന്തിനു പറയുന്നു? കബറ മഖ്തൻ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ കോപത്താൽ അതികഠിനമായ സംഗതി. അൻ തഖൂലു, നിങ്ങൾ പറയലാണ്. മാലാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യാത്ത നിങ്ങൾ പറയലാണ്. മുസ്ലിമാണെന്ന് പറയുന്നു, മുജാഹിദാണെന്ന് പറയുന്നു, മുസ്ലിഹാണെന്ന് പറയുന്നു, മുത്തഖിയാണെന്ന് പറയുന്നു, മുഅ്മിനാണെന്ന് അവകാശപ്പെടുന്നു. പക്ഷേ ജീവിതത്തിൽ ഒരു തൊട്ട് തീണ്ടിയിട്ടില്ലല്ലോ. അവന്റെ ജീവിതത്തിൽ മുഴുവനും അവന് തോന്നിയ ദീനാണ് അവന്, അവന് തോന്നിയ മദ്ഹബാണ് അവന്. അല്ലാതെ ഇസ്ലാം അവന്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. ഈ ഒരവസ്ഥ അന്ത്യനാളിന്റെ മുന്നോടിയായി അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പറയാൻ നല്ല ഉഷാറാണ്, പക്ഷേ ജീവിതവും ആ വാക്കുമായിട്ട് കൂട്ടിമുട്ടിയിട്ടില്ല, ഒരു ബന്ധവുമില്ല. ഈ ഒരവസ്ഥ നമ്മളിൽ നിന്ന് വരാതിരിക്കാൻ നമ്മൾ സൂക്ഷിച്ചോളണം. ഇതാണ് എനിക്ക് അവസാനമായി എന്നോട് നിങ്ങളോടും പറയാനില്ല. നമ്മൾ പറയുന്നത്, നമ്മൾ എന്തിന്റെ ആളാ? ഞാൻ മുസ്ലിമാണ് നിസ്കരിക്കുമ്പോ അള്ളാഹുവോടും പറയുന്നു നമ്മളെ, അനമിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ്. ആ വാക്കിനോട് കൂറുപാലിക്കണ്ടേ? കച്ചവട രംഗത്ത്, കുടുംബജീവിത രംഗത്ത്, വിശ്വാസ രംഗത്ത്, സാമ്പത്തിക രംഗത്ത്, സ്വഭാവ രംഗത്ത്, പെരുമാറ്റ രംഗത്ത്, ജീവിതത്തിന്റെ ഒട്ടേറെ ഒട്ടേറെ മേഖലകളിൽ അവനവന്റെ ദീനും മദ്ഹബും അനുസരിച്ച് മുന്നോട്ട് പോകലല്ലാതെ പ്രമാണങ്ങളോട് യോജിച്ച നിലക്ക് എനിക്ക് ജീവിക്കണം എന്ന ഒരു താല്പര്യം കുറഞ്ഞു പോകുന്ന കാലത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇതാരോടും നമ്മൾ പറയണ്ട, സ്വന്തത്തോട് തന്നെ പറയണം. ഓ ശരീരമേ, ഇതാ നാളെ പരലോക കോടതിയിൽ എത്തുന്നതിന്റെ മുമ്പേ നിരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒന്ന് സ്വയം വിചാരണയ്ക്ക് വിധേയമാക്കണം. അതാണ് എനിക്ക് എന്നോടും നിങ്ങളോടൊക്കെ പറയാനുള്ളത്. അന്ത്യനാൾ വരുന്നതിന് മുമ്പ്, അന്ത്യനാൾ എപ്പോഴാണ് ചോദിച്ച സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, മാ അഴ്ദത്തലഹാന, എത്തായിന എന്റെ കയ്യിലുള്ളതിനെ വെച്ച്? പോക്കെന്നാണല്ലേ ചോദിച്ചത്, പോകാൻ എന്താ കയ്യിലുള്ളതിനാ ചോദിച്ചത്? എന്താ കയ്യിലുള്ളത്? ആ സഹാബിക്ക് മറുപടി പറയാൻ മറുപടി ഉണ്ടായിരുന്നു, ഹബ്ബുല്ലാഹി വറസൂലി, അല്ലാഹുവിനെയും റസൂലിനെയും എനിക്ക് ഇഷ്ട, അതനുസരിച്ച് ഞാൻ ജീവിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം, അൻത മഅമൻ അഹബബത, അൻത മഅമൻ അഹബബത. ആ പറഞ്ഞത് ശരിയാ, എന്നാ നീ ഇഷ്ടപ്പെട്ടവരോടൊപ്പം നീ സ്വർഗത്തിലാണ്. ആ ഒരവസ്ഥ നമുക്കൊക്കെ പറയാനും അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇതുവരെയും നമ്മൾ പറഞ്ഞത് അഞ്ചനാളിന്റെ മുന്നോടിയായി സംഭവിക്കാനിരിക്കുന്ന ചെറിയ ചെറിയ സംഭവിച്ചതും സംഭവിക്കാനിരിക്കുന്നതുമായ ചെറിയ ചെറിയ അടയാളങ്ങളാണ്. ഇനി വലിയ വലിയ ചില അടയാളങ്ങൾ, അത് സംഭവിച്ചാലും താമസം ഉണ്ടാവില്ല. അങ്ങനത്തെ വലിയ ചില അടയാളങ്ങൾ അഞ്ചനാളിന്റെ മുന്നോടിയായി സംഭവിക്കാനുണ്ട്. ഇൻഷാഅല്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ വരും ക്ലാസുകളിൽ നമുക്ക് അങ്ങോട്ട് കടക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ യഥാവിധി ഗ്രഹിക്കുകയും ജീവിതത്തെ യഥാർത്ഥമായ നിലക്ക് ക്രമീകരിക്കുവാനും ആ ജീവിതം ഏറ്റവും പരിശുദ്ധമാക്കി തീർക്കുവാനുമുള്ള ഏറ്റവും വലിയ പരിശ്രമങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ ദോഷങ്ങൾ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം وتب علينا انك انت التواب الرحيم واغفر لنا انك انت الغفور الرحيم توفنا مسلمين والحقنا بالصالحين اللهم صل على محمد وعلى ال محمد والسلام عليكم ورحمه الله وبركاته.